തിരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 23. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് വിവേകികൾക്ക് വിഷയരതി അത് സംഭവിക്കുന്നില്ല, ആത്മാരാമന്മാരാണ് എന്ന് പറഞ്ഞു. തുടർന്ന് ഭാഷ്യത്തിൽ പറയുന്നു, അയം ച ശ്രേയോ മാർഗപ്രതിപക്ഷി കഷ്ടതമോ ദോഷ സർവാനർത്ഥപ്രാപ്തി ഹേതു ദുർനിവാര്യശ്ചേതി തത്പരിഹാരേ യത്നാധിക്യം കർത്തവ്യമിത്യാഹ ഭഗവാൻ. അയം ച ശ്രേയോ മാർഗപ്രതിപക്ഷി, ഇത് ശ്രേയോ മാർഗത്തിന് പ്രതിപക്ഷിയാണ്, ശത്രുവാണ്. കാമക്രോധോദ്ഭവം വേഗം കൂടെ പറയുന്നു. കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ വേഗം, കഷ്ടതമോ ദോഷ, ഏറ്റവും കഷ്ടതമമായ ഏറ്റവും കഷ്ടമുള്ളതായ ദോഷമാണ് സർവാനർത്ഥ പ്രാപ്തി ഹേതു. സർവാനർത്ഥങ്ങളും പ്രാപിക്കുന്നതിന് അത് കാരണമാണ്. ദുർനിവാര്യസ്ഥ, ഒഴിവാക്കാൻ പ്രയാസമുള്ളതാണ്. തത്പരിഹാരേ യത്നാധിക്യം കർത്തവ്യം, ഇതിന്റെ പരിഹാരത്തിന് കൂടുതൽ പ്രവർത്തിക്കണം. ഇത്യാഹ ഭഗവാൻ ശക്നോതി ഹൈവ യസ് സോഢം പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തസ്സ സുഖീ നരഃ. ശക്നോതി ഉത്സഹതേ ഇഹൈവ ജീവനേവ യസ് സോഢം പ്രസഹിതം പ്രാക്പൂർവം ശരീരവിമോക്ഷണാദാമരണ. ശക്നോതി യഹ ശക്നോതി, ആർക്കാണോ കഴിയുന്നത്, ഉത്സാഹതേ അതിന് സമർത്ഥമായി കഴിയുന്നത്, ഒരുവനാണ് സമർത്ഥനായിത്തീരുന്നത്, ഈഹൈവ ജീവനേവ ജീവിച്ചിരിക്കെ തന്നെ. സോഢം പ്രസഹിതം പ്രാക്പൂർവം ശരീരവിമോക്ഷണാത് ആ മരണാത് മരണത്തിന് മുമ്പ് തന്നെ. ഒരു ജീവൻ അവശ്യം ഭാവിയായിരിക്കുന്ന ശരീരനാശം, ആ ശരീരനാശം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കെ തന്നെ ആർക്കാണോ ഇതിനെ സഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ജയിക്കാൻ കഴിയുന്നത്. മരണസീമാകരണം ജീവതോ അവശ്യം ഭാവി ഹി കാമ ക്രോധോദ്ഭവോ വേഗ അനന്ത നിമിത്തവാൻ ഹി സൈദി. ഇവിടെ മരണം വരെ എന്ന് പറഞ്ഞു. പ്രാക് ശരീര വിമോക്ഷണ, നമ്മളൊരു അവധി എന്തുകൊണ്ട് പറഞ്ഞു, ഭാഷകാരൻ പറയുന്നു, ജീവതോ അവശ്യം ഭാവി കാമക്രോധോദ്ഭവോ വേഗ, ജീവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവശ്യം ഭാവിയാണത്. അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാമക്രോധങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ഒരു ജീവന് ഒഴിവാക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്. അത് അവശ്യം ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു തന്നെ തീരും, ശരീരത്തിനും മനസ്സിനും അത് സംഭവിക്കും. എന്തുകൊണ്ട്? അനന്ത നിമിത്തവാൻ ഹി സ ഇതി, അനന്ത നിമിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, യാവൻ മരണം താവുന്ന വിശ്രംഭണീയ, മരണം വരെ, ശരീരനാശം വരെ എന്ന വിശ്രംഭണി ഒരിക്കലും ഇതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായി ഇതെല്ലാം നശിച്ചു കഴിഞ്ഞു, എന്റെ മനസ്സിൽ ഇതൊന്നുമില്ല എന്നാർക്കും കരുതാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. മരണസമയം വരെ ഇത് ഉയർന്നു വരാം. എന്തുകൊണ്ടാണ് എൻ്റെ ഒരു കാരണം പറയുന്നു, അനന്ത നിമിത്തവാൻ. എന്റെ നിമിത്തങ്ങൾ അനന്തമാണ്. കാമക്രോധങ്ങൾ മനസ്സിൽ പ്രകടമാകുന്നതിന് അനന്തമായ നിമിത്തങ്ങളുണ്ടോ? കാരണം അനന്തമായ ജന്മങ്ങൾ, അനന്തമായ ജന്മങ്ങളിൽ ഒരുവൻ ആർജിച്ചിരിക്കുന്ന സംസ്കാരം അത് തന്നെ അനന്തമാണ്. കാരണം കൂടാതെ ഒരു കാര്യം സംഭവിക്കത്തില്ല. മനസ്സിൽ ചിലപ്പോൾ പറയും, അകാരണമായി ക്രോധം വരുന്നു, കാമം വരുന്നു എന്ന് പറയും. അത് അകാരണമല്ല. എന്തുകൊണ്ട്? അനന്തമായ കാരണങ്ങൾ അന്ധകരണത്തിൽ ലയിച്ചു കിടക്കുന്നുണ്ട്. അത് തന്നെ പൂർവ സംസ്കാരം. അത് മുഖ്യമായ കാരണം അതാണ്. അത് അന്ധകരണത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മരണം വരെ, ശരീരനാശം വരെ ഇത് വന്നുകൊണ്ടേയിരിക്കും. സാധാരണ മനുഷ്യൻ എല്ലാം എങ്ങനെയുള്ള സുഖ ഏതു സുഖത്തിന് കാരണമായിട്ടുള്ളതാണിതല്ല. ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചതാകാം, പൂർവ്വജന്മങ്ങളിൽ അനുഭവിച്ചതിന്റെ സംസ്കാരം കൊണ്ടുവരുന്ന സ്മരണയാകാം, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല, കേവലം കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെയാകാം. അങ്ങനെയുള്ള സുഖകാരണങ്ങൾ സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ധരിക്കുന്നവയിൽ ഉള്ള ഗർദ്ധി, തൃഷ്ണ, അതിനോട് വരുന്ന ഉത്കടമായ ആഗ്രഹം, അതാണ് തൃഷ്ണ. നിയന്ത്രിക്കാൻ കഴിയാത്തതായ ആഗ്രഹം, സകാമഹ, അതാണ് കാമം. ക്രോധശ്ച, ക്രോധമാണെങ്കിലോ, ആത്മനഃ പ്രതികൂലേഷു ദുഃഖഹേതുഷു, തനിക്ക് പ്രതികൂലമെന്ന് തോന്നുന്നു, അനുഭവപ്പെടുന്നു, ദുഃഖത്തിന് കാരണമാണെന്ന് തോന്നുന്നു. ദൃശ്യമാനേഷവും, നേരിട്ട് കാണുന്നതാകാം, എന്നുവെച്ചാൽ അനുഭവിക്കുന്നതാകാം, ശ്രുയമാണേഷു കേൾക്കുന്നതാകാം, സ്മരിയമാണേഷു പൂർവ അനുഭവങ്ങളിൽ നിന്നും സ്മരണരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാകാം. അങ്ങനെയുള്ള വിഷയങ്ങളോട് വരുന്ന ദ്വേഷ, ക്രോധ, ക്രോധം, തൗ കാമക്രോധവും ഉദ്ഭവോ യസ്യ വേഗസ്യ. ഈ കാമക്രോധങ്ങൾ ഏതൊരു വേഗത്തിനാണോ കാരണമായി തീരുന്നു. സ കാമക്രോധോ ഉദ്ഭവോ വേഗ, അതാണ് കാമക്രോധങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായ വേഗം. ഇവിടെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സ്മരണ അല്ലെങ്കിൽ അനുഭവം അങ്ങനെ ഒന്ന് അനുഭവപ്പെടുന്നു. സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും അതിന്റെ നിമിത്തങ്ങളെക്കുറിച്ചുള്ള അതിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള സ്മരണ ഓർമ്മ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ അതിനെ കുറിച്ച് ശ്രവിക്കുക കേൾക്കുക. അതുപോലെ സ്വർഗം നരകങ്ങളെക്കുറിച്ച് സ്വർഗം സുഖത്തെ ഉണ്ടാക്കുന്നതാണെന്ന് കേൾക്കുന്നു ഒരാൾ ഒരാസ്തികനാണ് അവനതിൽ വിശ്വാസമുണ്ട്. അപ്പോൾ കേൾവി അവന്റെ മനസ്സിൽ കാമത്തെ ഉണ്ടാക്കുന്നു ആഗ്രഹത്തെ ഉണ്ടാക്കുന്നു. ആഗ്രഹം അവന്റെ ഉള്ളിൽ വിവേകത്തെ ഉണ്ടാകുന്നു. കാമക്രോധങ്ങളിൽ നിന്ന് വിവേകം ഉണ്ടാകും. ഇതുപോലെ നരകത്തെക്കുറിച്ച് കേൾക്കുന്നു. ആ കേൾവി അവൻ ഇഷ്ടപ്പെടുന്നില്ല നരകത്തെ. അപ്പം നരക കാരണമായിട്ടുള്ളതിനോട് അവന് ദ്വേഷമുണ്ടാകും. അതിൽ നിന്ന് അന്ധകരണത്തിൽ വിവേകമുണ്ടാകുന്നു. ഇതെല്ലാം അന്ധകരണത്തിൽ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ജീവന്റെ അന്ധകരണത്തിൽ സംഭവിക്കുന്നു അത് വിവേകം. അതെങ്ങനെയാണ് അതിന്റെ ലക്ഷണം പറയുന്നു. രോമാഞ്ചന ആദ്യം ആ സുഖത്തിൽ നിന്നുണ്ടാകുന്ന വേഗം അതിന്റെ ലക്ഷണം പറയുകയാണ്. രോമാഞ്ചന ഹൃഷ്ടനേത്ര വദനാതിലിംഗോ അന്ധകരണ പ്രക്ഷോഭരൂപ കാമോദ്ഭവോ വേഗ. കാമത്തിൽ നിന്നുമുണ്ടാകുന്ന വേഗം അതെങ്ങനെയായിരിക്കും? രോമാഞ്ചനം ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാകുന്നു. ഹൃഷ്ടനേത്ര വദനാതിലിംഗ മുഖം കണ്ണുകൾ ഇതെല്ലാം കൂടുതൽ പ്രകാശിക്കുന്നു വികസിക്കുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു അടയാളമാണ്. എന്താണോ അന്ധകരണ പ്രക്ഷോഭരൂപ അന്ധകരണത്തിന്റെ പ്രക്ഷോഭം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ ജീവന്റെ ഉള്ളിൽ വേഗം സംഭവിച്ചിരിക്കുന്നു. വേഗം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന വേഗത എന്നുള്ളതാണ്. ഇവിടെ വേഗം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ ഒരു പരിണാമമാണ്, ഒരു മാറ്റം. അന്ധകരണത്തിൽ സംഭവിക്കുന്ന ഒരു പരിണാമം അത് ബാഹ്യമായി അറിയാൻ കഴിയും. മുഖത്ത് നോക്കിയാൽ അറിയാൻ കഴിയും. മുഖത്തിനും കണ്ണുകൾക്കും എല്ലാം മാറ്റം വരുന്നു. നമ്മൾ സാധാരണ പറയുന്ന ആനന്ദത്തിന്റെ ആസക്തി അതിവിടെ എന്താണ് പറയുന്നത്? പ്രക്ഷോഭരൂപ മനസ്സിന്റെ ഒരു പ്രക്ഷോഭമാണ്. മനസ്സിന്റെ അമിതമായൊരു ഇളക്കമാണ്. മനസ്സ് അതിന്റെ സമനില വിട്ടുപോകുന്നതാണ്. ഇത് തന്നെ മറിച്ച് ക്രോധത്തിന് സംഭവിക്കുന്നു. അതെങ്ങനെയാണ്? ഗാത്രപ്രകമ്പ ശരീരത്തിന് വരയിൽ വരുന്നു. പ്രസ്വേദ വേരക്കുന്ന ശരീരം. സന്തുഷ്ട ഓഷ്ടകുട ചുണ്ടുകളിക്കുന്നു. രക്തനേത്രം കണ്ണിച്ചു പോക്കുന്നു. ഇത് ലിംഗ ക്രോധോദ്ഭവോ വേഗ. ഇത് മനസ്സിലുണ്ടാകുന്ന വേറൊരു ക്ഷോഭമാണ് പ്രക്ഷോഭം. അത് ക്രോധത്തിൽ നിന്നുണ്ടാകുന്നു. ക്രോധത്തിന്റെ നിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, കാമത്തിന്റെ നിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് ബാഹ്യമായിട്ടാകാം ആന്തരികമായിട്ടാകാം. ആന്തരികമായി സംസ്കാര രൂപത്തിലും ബാഹ്യമായി വിഷയരൂപത്തിലും അതുണ്ടാകുമ്പോൾ, ആന്തരികമായ സംസ്കാര രൂപത്തിലാണെങ്കിൽ ആ സംസ്കാരം അവിടെ ഉണ്ട്. എപ്പോൾ കാമക്രോധങ്ങളുടെ ഉത്പത്തിക്ക് കാരണമായ സംസ്കാരം അന്ധകരണത്തിൽ സദാ ഉണ്ടെങ്കിലും അതിനെ ഉത്തേജിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും സംസ്കാരങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായ നിമിത്തങ്ങളോ, ബാഹ്യമായ നിമിത്തങ്ങൾ ഒന്നുകൂടെ പ്രധാനമായി പറഞ്ഞ ശബ്ദമാണ്, കേൾക്കുന്നതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ആ കാമത്തെ ഉത്തേജിപ്പിക്കുന്നതായ ബാഹ്യമായ ശബ്ദങ്ങൾ. അതുപോലെ അല്ലെങ്കിൽ മറ്റൊരു സ്മരണയാകാം, ആന്തരികമായി സംഭവിക്കുന്ന സ്മരണയാകാം, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം തന്നെയാകാം. വിഷയസംബന്ധം കൊണ്ട് ആ സമയത്തുണ്ടാകുന്ന അനുഭവങ്ങൾ, വിഷയാനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ടെന്ത് വരുന്നു? ഉള്ളിലിരിക്കുന്ന കാമത്തെയും ക്രോധത്തെയും രണ്ടും ഒരുപോലെയാണ്, രണ്ടിനും ഉത്തേജിപ്പിക്കും. ഈ കാമവും ക്രോധവും എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ? അത് അതും അന്ധകരണത്തിന്റെ തന്നെ പരിണാമമാണ്. അന്ധകരണം പരിണമിക്കുന്നതാണ് സംസ്കാരം പോലെ. സംസ്കാരം അന്ധകരണത്തിനെ കാമരൂപത്തിനും ക്രോധരൂപത്തിനും പരിണമിപ്പിക്കുന്നു. അത് ജീവന് അനുഭവ വിഷയമാകും, കാമത്തിന്റെയും ക്രോധത്തിന്റെയും അനുഭവം. ആ അനുഭവം തുടർന്ന് മനസ്സിൽ പ്രക്ഷോഭത്തെ ഉണ്ടാക്കുന്നു. അതിനാണ് വേഗം എന്ന് പറയുന്നത്. അതെന്താണോ, അന്ധകരണത്തിൽ കാമം അല്ലെങ്കിൽ ക്രോധം പ്രത്യക്ഷമാകുമ്പോൾ, അനുഭവവേദ്യമാകുമ്പോൾ തുടർന്ന് വരുന്ന അന്ധകരണത്തിന്റെ പരിണാമമാണ്, ശക്തമായ പരിണാമം. അതങ്ങനെ പരിണമിക്കുമ്പോഴാണ് അത് ബാഹ്യമായി പ്രത്യക്ഷപ്പെടുന്നത്, ശരീരത്തിലേക്ക് അത് വ്യാപിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ശരീരത്തിന് രോമാഞ്ചം ഉണ്ടാകും, അതുപോലെ തന്നെ ശരീരത്തിന് വിറയലുണ്ടാകും. ഇതെല്ലാം എന്താണ്? മനസ്സിന്റെ ശക്തമായ പരിണാമം. അത് അനിയന്ത്രിതമാകുന്ന പരിണാമങ്ങൾ സംഭവിക്കുമ്പോഴാണ് ശരീരം അതിന് പൂർണ്ണമായും കീഴ്പ്പെട്ടു പോകും. ജീവൻ എന്ത് സംഭവിക്കുന്നു? ജീവൻ അസൂക്ഷ്മമായ സംസ്കാരത്തിലൂടെ, ഇവിടെ പ്രകടമായ കാമത്തിലൂടെ, ആ കാമത്തിൽ നിന്നുണ്ടായ ശക്തമായ വേഗങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അതിലൂടെ ഈ സ്ഥൂല ശരീരവുമായിട്ട് താതാത്മ്യപ്പെടുന്നു. താതാത്മ്യപ്പെട്ടിട്ട് തുടർന്നു, പിന്നെ തുടർന്ന് ആ ജീവൻ സുഖിയും ദുഃഖിയുമാകുന്നു. കാമം കൊണ്ടാണെങ്കിൽ ആ ജീവൻ സുഖത്തെ അനുഭവിക്കുന്നു. സൂക്ഷ്മമായ സംസ്കാരങ്ങൾ തുടങ്ങി സ്ഥൂലമായ ശരീരം വരെ എത്തി അതിനൊരു വ്യാപിച്ച് ആ ജീവ ചൈതന്യം സുഖത്തെ അനുഭവിക്കുന്നു, ഞാൻ സുഖിക്കുന്നു എന്ന് പറയും. ക്രോധം കൊണ്ടാണെങ്കിലോ, ക്രോധിച്ചിരിക്കുന്ന സമയത്ത് അവിടെ സുഖം അനുഭവിക്കുന്നില്ല, ദുഃഖത്തെ അനുഭവിക്കുന്നില്ല, പക്ഷേ ക്രോധത്തിന്റെ ഫലമായി തുടർന്ന് ദുഃഖത്തെ അനുഭവിക്കുന്നു. അവിടെ സ്ഥൂല ശരീരവുമായിട്ടാണ് ജീവന് താതാത്മ്യം സംഭവിച്ചിട്ട് ഈ അന്ധകരണത്തിന്റെ സംസ്കാര പരിണാമങ്ങൾ, ഈ പരിണാമങ്ങളെല്ലാം ജീവൻ സ്വീകരിക്കുന്നു. ജീവൻ സ്വീകരിച്ച് സുഖിയും ദുഃഖിയുമായി തീരുന്നു. ഇതിനെ യസോഢം ശക്നോതി എന്നാണ് പറയുന്നത്. ജീവനേവ ആന്തരികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ, ഈ പ്രവർത്തനത്തെ ആർക്കാണോ ജയിക്കാൻ കഴിയുന്നത്, സയുക്ത അവനാണ് യോഗി. അവൻ യോഗിയാണ്. ഇവിടെ ഒന്ന് പറഞ്ഞു, എന്താണ് ജീവിതോ അവശ്യം ഭാവി. ജീവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ ശരീരത്തോടു കൂടിയിരിക്കുന്നു. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ ശരീരത്തോടു കൂടിയിരിക്കുന്നതാണ് ജീവിച്ചിരിക്കുക. സ്ഥൂല ശരീരത്തോടു കൂടി നടന്നിരിക്കുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് അവശ്യം ഭാവിയാണെന്നും പറഞ്ഞു. ഇത് സംഭവിച്ചു തന്നെ തീരും. ഇത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇതിനെ യഹ ശക്നോതി, ആർക്കാണോ സോഢം സഹിക്കാൻ കഴിയുന്നത്. ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നിനെ സഹിക്കുന്നത് എങ്ങനെ? അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ സഹിക്കാമെന്നുള്ളതാണ്. അത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് അന്ധക്കരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമക്രമമാണ്, അന്ധക്കരണത്തിന് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. യുക്തൻ യോഗി ഇതിനെങ്ങനെ സഹിക്കുന്നു? സാധാരണ ഇതിനെ സഹിക്കേണ്ടത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ പറയുന്ന വേഗം അന്ധക്കരണത്തിൽ ഉണ്ടാകാതെ നോക്കുക. ഇതിൽ അവസാന ഭാഗത്ത് വരുന്നതായ വേഗം ഇവിടെ പറഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ച് പ്രക്ഷോഭരൂപം. ഈ പ്രക്ഷോഭം സംഭവിക്കാതിരിക്കുക അന്ധക്കരണത്തിൽ. പ്രക്ഷോഭം സംഭവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും അതിന് മുമ്പ് വരുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞു, ഒന്ന് കാമം, മറ്റൊന്നതിൻ്റെ നിമിത്തങ്ങൾ. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ കാമവും കാമത്തിൻ്റെ നിമിത്തങ്ങളും സഹജമായിരിക്കുകയാണ്. കാമത്തിൻ്റെ നിമിത്തങ്ങൾ ബാഹ്യമായും ആന്തരികമായിട്ടുമുണ്ട്. എപ്പോൾ ആന്തരികമായിരിക്കുന്ന സംസ്കാരം, ആ സംസ്കാരമാണ് ചിലപ്പോൾ സ്മരണയെ ഉണ്ടാക്കി കാമത്തെ അല്ലെങ്കിൽ ക്രോധത്തെ ഉണ്ടാക്കുന്നത്. എങ്കിലും ഒരു ശത്രുവിനെ കുറിച്ച് ഒരാളെ ശത്രുവായി കരുതുന്നു, ആ ശത്രുവിനെ സ്മരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ശത്രുവാണ് എന്ന് അയാളെക്കുറിച്ച് ധരിക്കുന്നതിന് പല കാരണങ്ങളും കാണും. അതുകൊണ്ട് അന്ധക്കരണത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, അയാൾ ശത്രുവാണ്. അന്ധക്കരണത്തിലിരിക്കുന്ന ആ ധാരണ എന്ന് പറയുന്നത് അതവിടെ സൂക്ഷിക്കുന്ന എങ്ങനെ? സംസ്കാര രൂപത്തിൽ സൂക്ഷിക്കുന്നു. ആ സംസ്കാരം മറ്റെന്തെങ്കിലും നിമിത്തങ്ങളുണ്ടാകുമ്പോൾ, ശബ്ദം കൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ ശ്രൂയമാണ്, ശത്രുവിന്റെ പേരാരെങ്കിലും പറയുന്നു, ശത്രുവിനെ ആരെങ്കിലും സ്തുതിച്ചു പറയും, ശബ്ദം കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ശബ്ദം ഉള്ളിലുണ്ടായിരിക്കുന്ന ആ സംസ്കാരത്തെ ഉണർത്തുന്നു. സാധാരണഗതി ആ സംസ്കാരം ഉടൻ തന്നെ കോപത്തെ സൃഷ്ടിക്കുന്നു. അന്ധകരണം ക്രോധാകാരമായി പരിണമിക്കുന്നു എന്ന് പറയും. ക്രോധം വന്നു കഴിഞ്ഞാൽ തുടർന്ന് ആ ക്രോധത്തിന്റെ ഫലമായിട്ട് അതിന്റെ തുടർന്ന് വരുന്ന പരിണാമമാണ് വേഗം. ആ ക്രോധം തുടർന്ന് പരിണമിക്കുന്നു. ജീവൻ അവിടെ ഞാൻ എൻ്റെ എന്നുള്ള നിലയ്ക്ക് ആ പരിണാമങ്ങളോടെല്ലാം താതാത്മ്യപ്പെടുന്നു. വേഗം എന്നുള്ള ഭാവത്തിലെത്തുമ്പോൾ അത് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെടുന്നു. അന്ധക്കരണത്തിൻ്റെയും അതിൻ്റെ പരിണാമങ്ങളുടെയും എല്ലാം വാസ്തവത്തിൽ ഉള്ള ഉടമസ്ഥനാരാണ് ഈ ജീവനാണ്. ആ ജീവൻ ഈ കാമത്തോടും ആ കാമത്തിൻ്റെ പരിണാമത്തോടും താതാത്മ്യപ്പെട്ട് സ്ഥൂല ശരീരത്തിനോടും താതാത്മ്യപ്പെടുന്നു. സ്ഥൂല ശരീരത്തിൽ വരുന്ന ഇവിടെ പറഞ്ഞ ഗാത്രപ്രകമ്പനം, പ്രസ്വേദനം, ഇതെല്ലാം ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തി ക്രോധിയായിത്തീരുന്നു, കോപിഷ്ഠനായിത്തീരുന്നു. ഇതുപോലെ തന്നെ കാമത്തിൽ സംഭവിക്കുന്നു. ഇവിടെ അവശ്യം ഭാവിയാണെന്ന് പറഞ്ഞു കാമക്രോധങ്ങൾ. അപ്പോൾ ഒരുവന്റെ ഉള്ളിൽ ശത്രു എന്നുള്ളൊരു സങ്കല്പമുണ്ടെങ്കിൽ ഇന്ന വ്യക്തി എൻ്റെ ശത്രുവാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ടെങ്കിൽ ആ സങ്കല്പം സംസ്കാര രൂപത്തിൽ അയാളുടെ അന്ധക്കരണത്തിലുണ്ടെങ്കിൽ ബാഹ്യമായ നിമിത്തങ്ങൾ, ശബ്ദം അല്ലെങ്കിൽ ആ ശത്രുവിന്റെ സാമീപ്യം, ശത്രു അടുത്ത് വരുന്നു, ശത്രു ഹനിക്കുന്നതിനായി ആയുധം കൊണ്ടുവരുന്നു, ശത്രുവിന്റെ സാമീപ്യം വന്നു, അത് ഇവിടെ പറഞ്ഞല്ലോ സ്മരീയമാണോ അല്ലെങ്കിൽ അനുഭൂതി, അത് അനുഭവിക്കുന്നു ശത്രുവിന്റെ സാമീപ്യത്തെ. അല്ലെങ്കിൽ പണ്ട് ശത്രു ആക്രമിക്കാൻ വന്നതിനെ സ്മരിക്കുന്നു, ഇങ്ങനെയുള്ള ബാഹ്യമായ നിമിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉള്ളിൽ ഇരിക്കുന്ന സംസ്കാരം ആ ക്രോധത്തെ ഉണർത്തുന്നു, അല്ലെങ്കിൽ ക്രോധ പരിണാമത്തെ അന്ധക്കരണത്തിൽ സൃഷ്ടിക്കുന്നു. വിവേകി എന്ത് ചെയ്യുന്നു? സംസ്കാരത്തിന്റെ മേൽ ജീവന് സ്വാധീനമില്ല. സംസ്കാരം പ്രത്യക്ഷമല്ല. അത് സംസ്കാരത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന എന്താണ്? അത് ലീനമാണ് സംസ്കാരം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? യാവത് മരണം ന വിശ്രംഭണീയ, മരണം വരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ എന്താണ്? ജീവന് യാതൊരു തരത്തിലും സ്വാധീനമില്ലാത്ത ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത് ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു ശത്രു നേരിട്ട് പ്രത്യക്ഷമായി നിൽക്കുകയാണെങ്കിൽ അതിനെ നേരിടാം. പക്ഷേ ലീനമായിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ വിവേകം കൊണ്ട് തന്നെ സംസ്കാരത്തെ ജയിക്കാൻ സാധ്യമല്ല. സംസ്കാരം അവിടെ തന്നെ കിടക്കും. വിവേകം കൊണ്ട് ജയിക്കുന്ന എവിടെയാണ്? ഏതെന്നാണോ പ്രകടമായി വരുന്നത് അവിടെ മാത്രമേ വിവേകത്തെ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് ഒരു വൃത്തിയെ പ്രതിവൃത്തി കൊണ്ട് ഇല്ലാതാക്കാം. മനസ്സിൽ ക്രോധം പ്രകടമായി വരുന്നു. ആ ക്രോധം പ്രകടമായി വരുമ്പോൾ അവിടെ വിവേകം വന്നിട്ട് ആ പ്രകടമായിരിക്കുന്ന ക്രോധത്തിനെ നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. ആ ക്രോധം പ്രകടമാകുന്നതിന് നിമിത്തമായിരിക്കുന്ന സംസ്കാരത്തെ അതൊരിക്കലും പിടികിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാനും അതിനെ സ്വാധീനിക്കാനും സാധ്യമല്ല. ജീവനതിന് ശേഷിയില്ല. എന്തുകൊണ്ട്? അത് തിരിച്ചറിയാത്തതുകൊണ്ട്. ക്രോധം അങ്ങനെയല്ല, ഉള്ളിൽ പ്രകടമാകുമ്പോൾ അയാൾ വിവേകിയാണെങ്കിൽ, അയാൾ മുമ്പ് അയാൾ ശത്രുവിനെ സൃഷ്ടിച്ചിരുന്നു, ശത്രു ഉണ്ടായിരുന്നു, പിന്നീട് അയാൾ ചിന്തിക്കുന്നത് എന്താണ്? ഹരി മിത്രാദ്യ ഉദാസീനം, ശത്രു മിത്രം ഇവരെല്ലാം ഉദാസീനനായിരിക്കുക. ഇതയാളുടെ വിവേകവൃത്തി. വിവേകം, ഈ വിവേകം അയാൾ ആർജിച്ചു. വിവേകത്തെ ആർജിക്കുമ്പോൾ ക്രോധം അല്ലെങ്കിൽ കാമം വരുമ്പോൾ വിവേകം എങ്ങനെ സഹായിക്കുന്നു? എങ്ങനെയാണോ ശത്രു എന്നുള്ള സങ്കല്പം സംസ്കാരത്തെ ഉണ്ടാക്കിയത് അന്ധകരണത്തിൽ, അതുപോലെ വിവേക വൃത്തിയും സംസ്കാരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. വിവേകവൃത്തി എങ്ങനെ? ശത്രു മിത്രാദികൾ ഉദാസീനനായിരിക്കണം, അതാണ് വിവേക വിജ്ഞാനം. ഈ ധാരണ ഈ മായയുടെ ഉള്ളിൽ സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രോധം അല്ലെങ്കിൽ കാമം ഉള്ളിലേക്ക് വരുമ്പോൾ അതിന്റെ നിമിത്തങ്ങൾ കൊണ്ട്, ബാഹ്യമോ ആന്തരികമോമായ നിമിത്തങ്ങൾ കൊണ്ട് ഉള്ളിൽ പ്രകടമായി വരുമ്പോൾ വിവേക സംസ്കാരമുള്ളവനാണെങ്കിൽ അതേസമയം തന്നെ ആ ശത്രുവിനെ നേരിടുന്നതിന് അവന്റെ ഉള്ളിൽ വിവേകവും വരുന്നു. ആർജിതമായ വിവേകമുണ്ടെങ്കിൽ അതിന് നിമിത്തം വരാം. സംസ്കാരം നിമിത്തമാകാം. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ദൃഢമായ സംസ്കാരം അയാളുടെ ഉള്ളിലുണ്ട്, വിവേക സംസ്കാരം. അതുകൊണ്ട് ക്രോധം വരുമ്പോൾ തനിയെ തന്നെ ആ സംസ്കാരം ജാഗ്രതയായി വിവേകം വരുന്നു, ക്രോധത്തെ നേരിടുന്നു വിവേകം. ബാഹ്യമായ നിമിത്തങ്ങളാകാം. ബാഹ്യമായ നിമിത്തങ്ങൾ ഗുരുവിന്റെ സാമീപ്യം, ക്രോധ കാമക്രോധങ്ങൾ വരുന്നു, ഉടനെ ബാഹ്യമായി ഗുരുവിന്റെ സാമീപ്യത്തെ അയാൾക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ വരാം. ശാസ്ത്രത്തിന്റെ സാമീപ്യം അയാൾക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ വിവേകപൂർവമായ എന്തെങ്കിലും ഉപദേശം കേൾക്കാനിട വരുന്നു, അല്ലെങ്കിൽ അതിനെ സ്മരിക്കാനിട വരുന്നു, സ്മരണ വരുന്നു അതിന്റെ സംസ്കാരം കൊണ്ട്. ഇതെല്ലാം ഉള്ളിലിരിക്കുന്ന വിവേകത്തെ ജാഗ്രതാക്കുന്നു. വിവേകം ഉണർന്നുപോകുന്നത് പന്തക്കണത്തിൽ രണ്ടും വരുന്നു. ഒന്ന് കാമം അല്ലെങ്കിൽ ക്രോധം, മറ്റൊന്ന് അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള വിവേകം. കാമവും ക്രോധവും വരുന്നതിന് എന്തൊക്കെയാണോ നിമിത്തങ്ങൾ, ശബ്ദം, സ്മൃതി, അനുഭവം, അതേ നിമിത്തങ്ങൾ തന്നെ വിവേകത്തിനും വരാം. ശബ്ദം, സ്മൃതി, അനുഭവം, അതുകൂടാതെ സംസ്കാരം, ഇത് രണ്ടിനും കാരണമായ സംസ്കാരം. കാമക്രോധങ്ങളും അതും അന്ധകരണത്തിന്റെ പരിണാമമായി വരുന്നു. വിവേകവും അന്ധകരണത്തിന്റെ പരിണാമമായി വരുന്നു. ഇത് രണ്ടും വൃത്തികളാണ്, മനസ്സിന്റെ പരിണാമങ്ങളാണ്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് രണ്ടും തമ്മിലുള്ള ബലാബലമാണ്. ആർക്കാണോ ശക്തി കൂടുതൽ അത് ശേഷിക്കും. വിവേകവൃത്തിയാണ് പ്രബലമെങ്കിൽ അവിടെ കാമക്രോധങ്ങൾ നശിക്കുന്നു. കാമക്രോധങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ഇവിടെ പറയുന്നതായ വേഗം, കാമക്രോധോദ്ഭവോ വേഗം, കാമക്രോധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേഗം പിന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല അന്ധകരണത്തിൽ. മറിച്ച് അതിന്റെ സ്ഥാനത്ത് വിവേകം നിൽക്കുന്നു. വിവേകം എന്ന് പറയുന്നത് വേഗമല്ല, മറിച്ച് അത് ശാന്തവൃത്തിയാണ്, സാത്വിക വൃത്തിയാണ്. മറ്റൊരു രാജസവൃത്തിയാണ്. കാമവും ക്രോധവും രണ്ട് രാജസവൃത്തികളാണ്. രാജസവൃത്തികളെല്ലാം മനസ്സിന് പ്രക്ഷോഭത്തെ ഉണ്ടാക്കുന്നതാണ്, ഇളക്കത്തെ ഉണ്ടാക്കുന്നതാണ്. വിവേകം എന്ന് പറയുന്നത് എന്താണ്? സാത്വിക വൃത്തിയാണ്. അത് മനസ്സിനെ ശാന്തമാക്കുന്നു, പ്രക്ഷോഭങ്ങളില്ലാതെയാക്കുന്നു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ജീവൻ എന്ത് ചെയ്യുന്നു? ആ സാത്വിക വൃത്തിയോട് താതാന്യപ്പെടുന്നു. അപ്പോൾ കാമക്രോധങ്ങൾ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടാൽ ജീവൻ വിവേകമാകുന്ന സാത്വിക വൃത്തിയോട് താതാന്യപ്പെട്ട് സ്വസ്ഥനാകുന്നു, ശാന്തി അനുഭവിക്കുന്നു, മനസ്സിന് സമത്വം ഉണ്ടാകുന്നു. ഇതാണ് വിവേകം കൊണ്ട് കാമക്രോധങ്ങളെ ജയിക്കുന്ന പ്രക്രിയ. അങ്ങനെ കാമക്രോധങ്ങളെ വിവേകം കൊണ്ട് ജയിക്കാൻ പറ്റും. അതെങ്ങനെ സാധിക്കുന്നു? വേഗത്തെ തടഞ്ഞുകൊണ്ട്. കാമക്രോധങ്ങളെ, പ്രകടമായി വരുന്ന കാമക്രോധങ്ങളെ നശിപ്പിച്ചിട്ട് ആ കാമക്രോധങ്ങളുടെ സൃഷ്ടിയായ വേഗം, മനസ്സിന്റെ പ്രക്ഷോഭത്തെ അതിനെ ഉത്പന്നമാക്കുന്നതേയില്ല. അങ്ങനെ ഇതാണ് ഒന്ന്. ഇനി മറ്റൊന്ന്, നമ്മൾ മുമ്പ് പറഞ്ഞത് ഇവിടെ പറഞ്ഞല്ലോ, ശ്രവണം, സ്മരണ, അനുഭവം, ഇതാണ് സുഖദുഃഖ അനുഭവങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ശ്രവണത്തെയും സ്മരണയെയും അനുഭവത്തെയും ഒഴിവാക്കുക, കാമത്തിനും ക്രോധത്തിനും കാരണമായിരിക്കുന്ന ബാഹ്യ നിമിത്തങ്ങളെ ഒഴിവാക്കുക, അതാണ് ശ്രവണത്തെ ഒഴിവാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായ ത്യാഗം, കാമക്രോധങ്ങളെ ഇപ്പൊ ശത്രു ആണെന്ന് കരുതുന്നു. താൻ ഒരു വിവേകി ഒരാളെ ശത്രുവാണെന്ന് കരുതുന്നില്ല. അയാൾ ശത്രുവായിരിക്കാം ഫലത്തിൽ. തനിക്ക് ശത്രുവാണെങ്കിലും സ്വയം തന്റെ മനസ്സുകൊണ്ട് അയാളിൽ ശത്രുത്വത്തെ സങ്കല്പിക്കുന്നില്ല. അപ്പൊ ആ സങ്കല്പത്തെ അയാൾ ഒഴിവാക്കുന്നു. അതുപോലെ കാമത്തെ സംബന്ധിച്ചും പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് നിമിത്തമായി വരുന്ന കാമക്രോധങ്ങളുടെ ഉദ്ഭവത്തെ തടയാൻ പറ്റും മനസ്സിൽ വരുന്നു. അവിടെ അതാണ് ത്യാഗം എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്ന അങ്ങനെയാണ്, ത്യാഗം കൊണ്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അനുഭവം, കാമക്രോധങ്ങളുടെ അനുഭവങ്ങൾ അവിടെ ഒഴിവാക്കുന്നു. സംസ്കാരത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം അത് നേരത്തെ തന്നെ അന്ധകരണത്തിൽ പതിഞ്ഞു പോയതാണ്. പിന്നെ സംസ്കാരത്തിന്റെ മേലുള്ള നിയന്ത്രണം എന്ന് പറയുന്ന ഒരാൾ സാധിക്കുന്നത് എങ്ങനെ? കാരണം സംസ്കാരം അന്ധകരണത്തിൽ ലീനമായിരിക്കുമ്പോൾ അത് അപകടം ചെയ്യുന്നുണ്ട്. സംസ്കാരം അപകടം ഉണ്ടാകുന്നപ്പോൾ അത് ഉണർന്നു വരുമ്പോഴാണ്. അത് ഉണർന്നു വരുന്നതിന് മുഖ്യമായി വരുന്ന എന്താണ്? ബാഹ്യമായ സാഹചര്യങ്ങൾ, ചുറ്റുപാട്. അതൊരു പ്രധാന നിമിത്തമാണ് ഇവിടെ പറഞ്ഞു. ഭാഷകാരൻ പറഞ്ഞു, കാമക്രോധോ ഉദ്ഭവോ, ആ കാമക്രോധങ്ങളുടെ കാര്യമാണ് വേഗം. അതിന് കാരണം, അതിന്റെ ഉത്പത്തിക്ക് കാരണമായി വരുന്നത് ഒന്ന് സംസ്കാരമാണ്, മറ്റൊന്ന് ബാഹ്യ നിമിത്തങ്ങളാണ്. ഈ സംസ്കാരം കാമക്രോധങ്ങളെ ഉത്പത്തിക്ക് കാരണമാകുന്നത് എങ്ങനെ? ആ സംസ്കാരങ്ങൾ കാമക്രോധങ്ങളെ സൃഷ്ടിക്കുമ്പോഴാണ്. സംസ്കാരം സൃഷ്ടിക്കുന്നതിനോ, സംസ്കാരം എങ്ങനെ സൃഷ്ടിക്കും? അതിന് ബാഹ്യമായ നിമിത്തങ്ങൾ സംസ്കാരത്തെ ഉണർത്തുമ്പോൾ. ബാഹ്യമായ നിമിത്തങ്ങൾ ലീനമായിരിക്കുന്ന, പ്രസുപ്തമായിരിക്കുന്ന സംസ്കാരത്തെ ഉണർത്തുന്നു. ആ സംസ്കാരം കാമക്രോധങ്ങൾ സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് വേഗമുണ്ടാകുന്നു. ആ സംസ്കാരത്തെ ഉണർത്തുന്നതായ ബാഹ്യമായ നിമിത്തങ്ങളെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ആ നിമിത്തങ്ങൾ മൂലമുണ്ടാകുന്ന സംസ്കാരത്തിന്റെ ആ ജാഗ്രത അവസ്ഥ അത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ കാമക്രോധങ്ങളെ ഒഴിവാക്കാൻ പറ്റും. എന്നുവെച്ചാൽ വിഷയ സാമീപ്യത്തിൽ, വിഷയസന്നിധിയിൽ സംസ്കാരം സദാ ഉണർന്നുകൊണ്ടിരിക്കും. അത് കാമക്രോധങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പടിയായി എന്തു ചെയ്യുന്നു? വിഷയ സാമീപ്യത്തെ ഒഴിവാക്കുന്നു, വിഷയ സാന്നിധ്യത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അത് കാമക്രോധങ്ങളെ ജയിക്കുന്നതിനുള്ള ഒരു വഴിയാണ്. മറ്റൊരു വഴി, വിഷയത്തിൽ നിന്നും മാറി, വിഷയം ഒരിക്കലും സംസ്കാരത്തെ പ്രകോപിപ്പിക്കരുത്. വിഷയം സംസ്കാരത്തെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉണർന്നു വരും. ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ മനസ്സിൽ കാമക്രോധങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഉടൻ അത് വേഗത്തിലേക്ക് പോകും, ജീവൻ താതാത്മ്യപ്പെടും, ജീവന് അവിടെ നാശം സംഭവിക്കും. അവിടെയാണ് സന്യാസത്തിന്റെ ആവശ്യം വരുന്നത്, അവിടെയാണ് ത്യാഗത്തിന്റെ ആവശ്യം വരുന്നത്, അവിടെയാണ് വിഷയങ്ങളെ ബാഹ്യമായി ദൂരെ നിർത്തുന്നു. കാമത്തിന്റെ മാത്രമല്ല, ക്രോധത്തിന്റെയും ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കുന്നു. മാനസികമായ ഭാവന മാത്രം പോരാ, വിഷയ സാമീപ്യം തന്നെ വർജിക്കും. വിഷയാൻ വിഷവത്യജ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. വിഷയത്തിൽ നിന്ന് ഒന്നുകിൽ വിഷയത്തെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നു. രണ്ട് രീതിയിലായാലും ശരി, ആ വിഷയങ്ങൾ നിമിത്തമായി വരുന്ന ആ സംസ്കാരത്തിന്റെ ഉണർവ് അതിനെ തടയാൻ പറ്റും. അങ്ങനെ കാമക്രോധങ്ങളുടെ ഉദ്ഭവത്തെ, അന്ധകരണത്തിൽ വരുന്ന ഉദ്ഭവത്തെ തടയാൻ പറ്റും. കാമക്രോധങ്ങൾ ഉള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിവേകത്തിന്റെ ആവശ്യം അവിടെയില്ല. വിവേകം എന്ന് പറയുന്നത് ഒരു ആയുധമാണെന്നാണ് പറയുന്നത്. പറയുമല്ലോ, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്നെല്ലാം പറയുന്നു. അതുപോലെ ഒരു ആയുധമാണ് വിവേകം, ഈ കാമക്രോധങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഒരായുധം. അതൊരു ശസ്ത്രം പോലെയാണ്, അത് നശിപ്പിക്കുന്നു. ഒരു ശത്രു ഉള്ളപ്പോഴാണ് ആയുധത്തിന്റെ ആവശ്യം വരുന്നത്. ശത്രുവില്ലെങ്കിൽ പിന്നെ ആയുധത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ കാമക്രോധാദികളാകുന്ന ശത്രുക്കളെ വിവേകമാകുന്ന ആയുധം കൊണ്ട് നശിപ്പിക്കുന്നു. അത് പ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ അവിടെ വിവേകവും വരേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് വിവേകവൃത്തിയും ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറയുന്നത്. വിവേകം ഉണർന്നു വരുന്നതിനുള്ള ഒരു സാഹചര്യം പോലും അന്ധകരണത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് പരമമായ, അതിനാണ് വശീകാര വൈരാഗ്യം എന്നും മറ്റും പറയുന്നു. മനസ്സിന്റെ പരമമായ അവസ്ഥ, ഇവിടെ വിവേകം ഉണർന്നു വരേണ്ട ആവശ്യം കൂടിയില്ല. അല്ലാതെ തന്നെ മനസ്സ് സ്വതസിദ്ധമായ ശാന്തമായ നിലയിലിരിക്കുന്നു. സംസ്കാരം ഉണ്ടായിരുന്നാലും സംസ്കാരത്തെ ഉണർത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒഴിവാക്കിയിരിക്കുന്നു. സംസ്കാരത്തെ ഉണർത്തുന്നത് ഒന്ന് എന്താണ്, ബാഹ്യമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളുടെ ത്യാഗം, വിഷയങ്ങളെ ഒഴിവാക്കുക, അതാണ് ഈ കാമ ഉദ്ഭവത്തെ തടുക്കുന്നതിനുള്ള ഒരു ഉപായം എന്ന് പറഞ്ഞു. ഈ വിഷയങ്ങളെ ത്യജിക്കുക എന്ന് പറയുന്നത് തന്നെ രണ്ടു തരത്തിലാണ്. ഒന്നെന്താണ്, ബാഹ്യമായി തന്നെ വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കുക, അതാണ് പ്രധാനം. അല്ലെങ്കിൽ വിഷയങ്ങളെ വിടുക, ഉപേക്ഷിക്കുക, ത്യാഗം, സന്യാസം. പക്ഷെ എന്നാലും ഇവിടെ പറഞ്ഞല്ലോ, ജീവതോ അവശ്യം ഭാവി. ജീവിച്ചിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം വിഷയം അവശ്യം ഭാവിയാണ്. എങ്ങനെയാണോ സംസ്കാരം അവന്റെ ഉള്ളിൽ അവശ്യം ഭാവിയായിരിക്കുന്നു, എങ്ങനെയാണോ കാമക്രോധങ്ങൾ അവശ്യം ഭാവിയായിരിക്കുന്നു, അതുപോലെ സാഹചര്യങ്ങൾ വിഷയങ്ങളും അവശ്യം ഭാവിയാണ്. വിഷയങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ വിഷയങ്ങളുടെ ബാഹ്യമായി ത്യജിക്കുക, അതെങ്ങനെ സാധിക്കും? പലരും ചോദിക്കുന്ന കാര്യം, വിഷയങ്ങൾ എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും? മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന മനോഹരമായ രൂപങ്ങൾ, മനോഹരമായ ആസ്വാദ്യമായ രസം, അതുപോലെ ഹൃദ്യമായ ഗന്ധം, സ്പർശം, ഇതിനെല്ലാം ഒരു പരിധിവരെ ഉപേക്ഷിക്കാം. എന്തിനു വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നു? ഈ കാമക്രോധങ്ങളെ ജയിക്കാൻ വേണ്ടി. പക്ഷെ ഉപേക്ഷിച്ചാലും ജീവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യലോകങ്ങളോട് ബന്ധപ്പെട്ടേ പറ്റും. അങ്ങനെ വരുമ്പോൾ അവശ്യം ഭാവിയായ വിഷയങ്ങൾ വന്നു തന്നെ തീരും. അതിനെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അവിടെ ഉപേക്ഷിക്കുന്നെങ്ങനെ? മാനസികമായ ഭാവനമുണ്ട്, ഭാവന കൊണ്ട് അതിനെ ത്യജിക്കുന്നു. അതായത് ഒരു വസ്തുവിനെ ആ വസ്തുവിന്റെ യഥാർത്ഥമായ നില അതല്ല ജീവൻ അനുഭവിക്കുന്നു. ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള വാസ്തവത്തെയല്ല ജീവൻ അനുഭവിക്കുന്നു, മറിച്ച് ആ വസ്തുവിനെ സംബന്ധിച്ച് ജീവൻ തന്നെ സൃഷ്ടിക്കുന്ന ഭാവനകൾ, ആ ഭാവനകളിലൂടെയാണ് ഒരു വസ്തുവിനെ ജീവൻ അനുഭവിക്കുന്നത്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് ജീവനൊരു ഭാവനയുണ്ടാകും, ആ ഭാവനയിലൂടെ ജീവൻ വസ്തുവിനെ അനുഭവിക്കുന്നു. ആസ്വാദ്യമായ ഭക്ഷണം, പക്ഷെ രോഗബാധിതനാണെങ്കിൽ ആ ഭക്ഷണം അയാളെ സംബന്ധിച്ച് ഹൃദ്യമല്ല. ജീവൻ ആ ഭക്ഷണത്തെ സംബന്ധിച്ച് ആസ്വാദ്യ ഭാവനയില്ല. അതുകൊണ്ട് എന്തു വരുന്നു? ഭക്ഷണത്തെ ആസ്വാദ്യമായിരിക്കുന്ന ഭക്ഷണത്തെ തന്നെ ജീവൻ മനസ്സുകൊണ്ട് ആസ്വദിക്കുന്നില്ല. അവിടെ ഭക്ഷണം മുമ്പിലുണ്ട്, ഭക്ഷ്യവസ്തു മുമ്പിലുണ്ടെങ്കിലും അത് ജീവനെ സംബന്ധിച്ചിടത്തോളം ഭോഗ്യമല്ല. ആ വസ്തുവിൽ ഭോഗ്യഭാവനയില്ല. ഭാവനയില്ലാത്തതുകൊണ്ട് ആ ഏറ്റവും ആസ്വാദ്യമായ ആ ഭക്ഷണം ആ ജീവനെ സംബന്ധിച്ചിടത്തോളം കാമ ഉദ്ഭവമല്ല, കാമത്തെ ഉണ്ടാക്കുന്നതിന് കാരണമല്ല. അവന്റെ ഉള്ളിൽ കാമത്തെ ജനിപ്പിക്കുന്ന സംസ്കാരം ഉണ്ട്, പക്ഷെ ആ സംസ്കാരത്തെ ഉത്തേജിപ്പിക്കാൻ ആ വിഷയത്തിന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള ആ ജീവന്റെ ഭാവന മാറിപ്പോയി. അവശ്യം ഭാവിയായി വരുന്ന വിഷയ സാന്നിധ്യത്തെ എന്തുകൊണ്ട് ഭാവന കൊണ്ട് മാറ്റുന്നു. അത് വിവേകം കൊണ്ട് അഭാവനെ ആർജിക്കുന്നു. അഭാവന കൊണ്ട് വിഷയത്തെ വിഷയമല്ലാതാക്കി തീർക്കുന്നു. മനസ്സിനെ ആകർഷിക്കുന്ന ഭാവങ്ങളിൽ രൂപങ്ങളിൽ എല്ലാം മനസ്സുകൊണ്ട് തന്നെ ദിവ്യമായ ഭാവനയെ വളർത്തുന്നു, പരിശുദ്ധമായ ഭാവനയെ വളർത്തുന്നു. ആ ഭാവനകൾ വിഷയങ്ങളിൽ നിൽക്കുമ്പോൾ അത് ഏതായാലും വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അഞ്ചെണ്ണമേ ഉള്ളൂ. ജീവനെ സംബന്ധിച്ച് എന്താണ് ശബ്ദസ്പർശ രൂപരസഗന്ധം, ഇത്രയുള്ളൂ വിഷയങ്ങൾ. ഈ വിഷയങ്ങളിലെല്ലാം ദിവ്യവും പരിശുദ്ധവുമായ ഭാവന, അത് ഏത് രൂപത്തിലും ആകാം. ആ പരിശുദ്ധമായ ഭാവന വരുമ്പോൾ ഒഴിവാക്കാൻ വയ്യാത്ത വിഷയങ്ങൾ മുമ്പിൽ വന്നു കഴിഞ്ഞാലും ആ ജീവന്റെ ഭാവന കൊണ്ട് ആ വിഷയങ്ങൾ സംസ്കാരത്തെ ഉണർത്തുന്നില്ല. അപ്പോൾ ഒന്ന് മുഖ്യമായി വരുന്നത് ത്യാഗം തന്നെ, ഒഴിവാക്കേണ്ടതിനെല്ലാം ഒഴിവാക്കും. രണ്ടാമത് ഒഴിവാക്കാൻ കഴിയാതെ വന്ന് പെടുന്നതിൽ വിശുദ്ധമായ പരിശുദ്ധമായ പവിത്രമായ ഭാവനകൾ ആ വിഷയങ്ങളിലേക്ക്. ആ ഭാവനകളുണ്ട് ആ വിഷയത്തിന്റെ ആകർഷണത്തെ ചെറുക്കുക. അപ്പോൾ ആ വിഷയം സംസ്കാരത്തെ ഉണർത്തുന്നില്ല, ആ സംസ്കാരം കാമത്തെ ഉണർത്തുന്നില്ല. അങ്ങനെയും കാമത്തെ ജയിക്കാം. യസ് സോഢും ശക്നോതി, ആർക്കാണോ ഇതിനെ സഹിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ കാമം അല്ലെങ്കിൽ ക്രോധം ഉള്ളിൽ പ്രകടമായാൽ തുടർന്ന് സംഭവിക്കുന്ന ഇവിടുത്തെ വേഗം അത് സംഭവിക്കാത്ത തരത്തിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട്, വിവേകം കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ആ കാമക്രോധ ഉദ്ഭവമായ വേഗത്തെ നശിപ്പിക്കുക. അല്ലെങ്കിൽ ആ കാമക്രോധങ്ങൾ ഉള്ളിൽ പ്രകടമാകാതെ അതിനെ നശിപ്പിച്ചുകൊണ്ടും ആ വേഗത്തെ നശിപ്പിക്കുക. രണ്ടാമത് പറഞ്ഞ അതാണ്, വിഷയത്തെ ഒഴിവാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വിഷയത്തോടുള്ള ഭാവനയെ മാറ്റുന്നതുകൊണ്ട് ആ വിഷയം സംസ്കാരത്തെ ഉണർത്തുന്നില്ല. സംസ്കാരത്തെ ഉണർത്താതിരുന്നു കഴിഞ്ഞാൽ സംസ്കാരം കാമക്രോധങ്ങളെ ഉണ്ടാക്കുന്നില്ല. മനസ്സ് ശാന്തമായിരിക്കുന്നു, അവിടെ വിവേകത്തിന്റെ തന്നെ ആവശ്യം വരുന്നില്ല. അവിടെ മനസ്സിൽ വിവേകം വന്ന് കാമക്രോധങ്ങളെ, വിവേകം വരുന്നത് കാമക്രോധങ്ങളെ നശിപ്പിക്കാനാണ്. ഒരു വൃത്തി വരുന്നത് അതൊരു പ്രതിവൃത്തിയായി വരുന്നത് എന്താണ്, നിലവിലുള്ള വൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു പ്രക്രിയയുടെ ആവശ്യം തന്നെ വരുന്നില്ല ആ സംസ്കാരത്തെ ഉണർത്താതിരുന്നാൽ. നേരത്തെ പറഞ്ഞു രണ്ടു തരത്തിലാണ്, ഒന്ന് വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ വിഷയങ്ങളെ ത്യജിക്കുക അല്ലെങ്കിൽ വിഷയത്തോടുള്ള ഭാവനയെ മാറ്റുന്നുണ്ട്. അങ്ങനെ ആ കാമക്രോധങ്ങൾ വരാതെ സൂക്ഷിക്കുക അന്ധക്കരണത്തിൽ. മറ്റൊന്നുണ്ട് പറഞ്ഞല്ലോ സംസ്കാരം. ഈ സംസ്കാരം രണ്ടു തരത്തിലാണ്, ഒന്ന് കാമക്രോധങ്ങളുടെ സംസ്കാരം, മറ്റൊന്ന് ആ സംസ്കാരത്തെ ഉണർത്തുന്ന സംസ്കാരം. അതിഷ്ടമെന്ന് പറയുന്നു കാമക്രോധങ്ങളുടെ സംസ്കാരങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ട്, എന്നാലും അതെപ്പോഴും ഉണർന്നു വരുന്നില്ല. ചില സമയങ്ങളിൽ അത് ഉണർന്നു വരുന്നു, ബാഹ്യമായ വിഷയങ്ങളൊന്നുമില്ല. ബാഹ്യമായ വിഷയങ്ങളില്ലാതെ എങ്ങനെ ഉണർന്നു വരുന്നു? അതിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടാകും, കാമക്രോധങ്ങളെ സ്മരിക്കുന്നു. ഈ സ്മരണ എങ്ങനെ ഉണ്ടായി? ഈ സ്മരണയ്ക്ക് കാരണമായ സംസ്കാരങ്ങൾ വേറെ കിടപ്പുണ്ട്. ആ സംസ്കാരങ്ങൾ അത് അനാദിയായി അന്ധകരണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സംസ്കാരങ്ങളാണ്. ആ സംസ്കാരങ്ങൾ സ്മരണയെ ഉണ്ടാക്കുന്നു അന്ധകരണത്തിൽ. ആ സ്മരണ കാമക്രോധങ്ങളെ സൃഷ്ടിക്കുന്നു. ഇത് തികച്ചും ആന്തരികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇതിന് ബാഹ്യമായ വിഷയങ്ങളുടെ ആവശ്യമില്ല. വിഷയങ്ങളെ പൂർണ്ണമായും പരിത്യജിച്ചവനും വിഷയങ്ങളിൽ പരിശുദ്ധമായ ഭാവന സൂക്ഷിക്കുന്നവനും ഈ ആന്തരികമായ നിമിത്തങ്ങളുണ്ട്. ആന്തരികമായി കാമക്രോധ സ്മരണകൾ വരാം. ആ സ്മരണകളുണ്ട്, ഉള്ളിൽ കാമക്രോധങ്ങൾ ഉണ്ടാകാം. ബാഹ്യമായ ത്യാഗം ഇതിനെ ചെറുക്കത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടർന്നുള്ള പരിണാമം ഈ പറയുന്ന തരത്തിൽ വേഗം സംഭവിക്കാം. ജീവൻ ശരീരത്തോട് താതമ്യപ്പെടാം, ജീവന്റെ നാശം സംഭവിക്കാം, ഇതെല്ലാം സംഭവിക്കാം. ഈ ഇരിക്കുന്ന സൂക്ഷ്മമായ സംസ്കാരം ഈ സ്മരണയെ ഉണ്ടാക്കുന്നത് അത് ജീവന്റെ ഇച്ഛാശക്തിക്ക് വിധേയമായിട്ടല്ല. അതിന്റെ മേലും ജീവന് യാതൊരു സ്വാതന്ത്ര്യമില്ല. അതിനെ ജയിക്കുക എന്ന് പറയുന്നത് ഒന്ന് അതിനെ തിരിച്ചറിയാൻ സാധ്യമല്ല, തിരിച്ചറിഞ്ഞ് ജയിക്കാനും സാധ്യമല്ല. എന്തുകൊണ്ട്? വിഷയങ്ങളാണെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചറിയാം, ഇന്നത് മനസ്സിന് പ്രലോഭനം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന്. ഓരോ വിഷയങ്ങളെയും തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാം. ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, ഇന്ന വ്യക്തിയുമായി ബന്ധപ്പെടാൻ പാടില്ല, ഇന്ന വസ്തുക്കളെ ഒഴിവാക്കണം. ഈ തരത്തിൽ വിവേചനത്തോടുകൂടി വിഷയങ്ങളെ ഒഴിവാക്കാം. വിവേചനത്തോടുകൂടി മനസ്സിൽ ഭാവനയെ കൊണ്ടുവരാം. പക്ഷെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ഛാശക്തിക്ക് വിധേയമായി തിരിച്ചറിവിന് വിധേയമാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ആ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞ് നേരിടുന്നതിന് നമ്മുടെ കയ്യിൽ യാതൊന്നുമില്ല. പിന്നെ സംസ്കാരത്തിന് ജീവൻ പൂർണ്ണമായും കീഴ്പ്പെടുമോ? സംസ്കാരത്തിന് പൂർണ്ണമായും കീഴ്പ്പെടാതിരിക്കണമെങ്കിൽ എങ്ങനെയാണോ ഈ സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ ഇരിക്കുന്നത്, ആ സംസ്കാരത്തെ അവിടെ തന്നെ പ്രതിരോധിക്കുന്നതിന് പകരം ശക്തമായ സംസ്കാരം അവന്റെ ഉള്ളിലിരിക്കും. സംസ്കാരം തന്നെയാണ് ആ സംസ്കാരത്തെ ചെറുക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്. ആ സംസ്കാരത്തെ ഒരാൾ ആർജിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ശ്രമങ്ങളെയാണ് നമ്മൾ ആധ്യാത്മിക സാധനങ്ങളെന്ന് പറയുന്നത്. എല്ലാം സംസ്കാരം സംസ്കാരത്തെ പ്രതിരോധിക്കണം. സത്സംഗം, ഗുരു ഉപാസന, ഈശ്വരാരാധന, തുടർന്നു വരുന്ന എല്ലാ സാധനങ്ങളും അവന്റെ ഉള്ളിൽ പ്രബലമായ സംസ്കാരത്തെ വളർത്തുന്നു. അവൻ അറിയാതെ തന്നെ വളർത്തുന്നു, ആ ജീവൻ അത് അറിയുന്നില്ല. അറിയാതെ തന്നെ ശക്തമായ സംസ്കാരത്തെ ഉള്ളിലുണ്ടാകുന്നു. ഈ ശക്തമായ സംസ്കാരം അവനിലിരിക്കുന്ന ദുഷിച്ച സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നു. ഇത് പ്രബലമാകുന്നു. അങ്ങനെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ട സാധനാബലം ഉള്ള ഒരുവന് ഈ സംസ്കാരത്തിന്റെ ആക്രമണത്തിൽ, ദുർവാസനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ശക്തമായ ആക്രമണത്തിൽ എന്നാലും ആത്യന്തികമായി ഇത് നശിക്കത്തില്ല. ഒരു സാധനം കൊണ്ടും അതിനെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് സഹായിക്കും. ഏതുവരെ സഹായിക്കും? ഈ സംസ്കാരം പറഞ്ഞല്ലോ, സംസ്കാരം നമ്മുടെ അന്ധകരണത്തിൽ സുപ്തമായിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് ദോഷമുണ്ട്. പക്ഷെ അത് ജാഗ്രതയായി വന്ന് കാമക്രോധങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ആണ് അത് അപകടമായി വരുന്നത്. ഇതിനെയെല്ലാം സംബന്ധിച്ച് ഒരു ഈശ്വരീയമായ ഒരു നിയമം ഇതിന്റെ പിന്നിലുണ്ട്. അനന്തജന്മങ്ങളുടെ അനന്തമായ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സംസ്കാരങ്ങൾ ഇരിക്കെ തന്നെ ഒരാൾക്ക് ഈശ്വരോന്മുഖമായി പ്രവർത്തിക്കുന്നതിന് കഴിയുന്നു. എന്തുകൊണ്ട് കഴിയുന്നു? എന്തുകൊണ്ട് ഈ സംസ്കാരങ്ങൾ അതിനെ ചെറുക്കുന്നില്ല? അതിന് കാരണം ഈ ആധ്യാത്മികമായ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന സംസ്കാരങ്ങൾ, ഈ ജന്മത്തിൽ തടസ്സമായി വരുന്ന സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള പുണ്യ സംസ്കാരം മതി, അത് ആർജിച്ചാൽ മതി. അനന്തമായ സംസ്കാരങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഇപ്പോൾ തടസ്സമായി വരുന്ന ഏതൊക്കെയാണോ അതിനെ നശിപ്പിക്കുക. അതിനെ നശിപ്പിക്കുന്നതിന് സാധനയിലൂടെ സത്സംസ്കാരത്തെ ഒരാൾ ആർജിക്കുന്നു, അത്രയും മതി. അപ്പോൾ വിഘ്നമായി പ്രകടമാകുന്നതിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിഘ്നമായി പ്രകടമാകുന്ന കാമക്രോധങ്ങൾക്ക് കാരണമായിരിക്കുന്ന സംസ്കാരങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വർത്തമാന ജന്മത്തിൽ അയാൾക്ക് പുരോഗമിക്കാൻ കഴിയുന്നു. ഈ സഞ്ചിതമായിരിക്കുന്ന സംസ്കാരങ്ങളോ അനേക ജന്മങ്ങളിൽ, അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട എന്ന് വർത്തത, ആത്യന്തികമായതിന്റെ നാശം എന്ന് പറയുന്നത് പരം ദൃഷ്ട, സാക്ഷാത്കാരത്തോടുകൂടി നശിക്കുന്നു. അതുകൊണ്ട് എന്താ പ്രയോജനം? വരും ജന്മങ്ങളിൽ അവൻ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അതിന് കാരണമായിരിക്കുന്ന ജന്മത്തെ തന്നെ നശിപ്പിക്കുന്നു. വരും ജന്മങ്ങളിൽ, അനേക ജന്മങ്ങളിൽ വരേണ്ട അപകടങ്ങളെല്ലാം ഒഴിവാക്കുന്നു. അത് പരംദൃഷ്ട, പരദർശനത്തോടുകൂടി അത് സാധ്യമാകും. പക്ഷെ ഈ ജന്മത്തിൽ തടസ്സമായി നിൽക്കുന്നതാണ് ഇപ്പം നമുക്ക് വിഷയമായിരിക്കുന്നത്. വരും ജന്മങ്ങളുടെ തടസ്സമല്ല, ഈ ജന്മത്തിലെ തടസ്സങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞാൽ വരും ജന്മങ്ങളുടെ തടസ്സങ്ങളെയും അതിജീവിച്ചു കഴിഞ്ഞു. ഈ ജന്മത്തിൽ തടസ്സമായി നിൽക്കുന്ന ഈ ദുഷിച്ച സംസ്കാരങ്ങളെയും ആ സംസ്കാരത്തിന്റെ ഫലമായിരിക്കുന്ന കാമക്രോധങ്ങളെയും ഈ ജന്മത്തിൽ ആർജിക്കുന്ന വിവേക സംസ്കാരം കൊണ്ടും വിവേകം കൊണ്ടും ഒരാൾക്ക് നശിപ്പിക്കാം. അതിന് ഒരു ജന്മം മതി. അങ്ങനെ നശിപ്പിച്ച് ഈ വിഘ്നങ്ങളെ നിവാരണം ചെയ്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ പരമാർത്ഥ ദർശനം സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത് രസോപ്യസ്യ പരം ദൃഷ്ട. ഈ രസം, അനേക ജന്മങ്ങളിൽ സഞ്ചിതമായിരിക്കുന്ന രസം പൂർണ്ണമായി നശിക്കുന്നു, വരുന്ന ജന്മങ്ങൾ ഒഴിവാകും. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് അനന്ത ജന്മങ്ങളുടെ സംസ്കാരത്തെ എങ്ങനെ നമുക്ക് ഇപ്പോൾ നശിപ്പിക്കും നമ്മൾ ഈ ആർജിക്കുന്ന തുച്ഛമായ വിവേകം കൊണ്ട് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആർജിക്കുന്ന തുച്ഛമായ വിവേകം അല്ലെങ്കിൽ സംസ്കാരം, അത് മതി ഈ വിഘ്നത്തെ ഒഴിവാക്കുന്നതിന്. അത് മതി തത്വജ്ഞാനത്തിന്, വിവേകത്തിന് തടസ്സമായിരിക്കുന്നതിനെല്ലാം നശിപ്പിക്കുന്നത്. കാരണം തടസ്സമാകുന്ന എപ്പോഴും പ്രാരബ്ധരൂപത്തിലിരിക്കുന്ന സംസ്കാരം മാത്രമേ തടസ്സമാകത്തുള്ളൂ. സഞ്ചിതമായിരിക്കുന്ന സംസ്കാരങ്ങൾ ഒരിക്കലും തടസ്സമല്ല. എന്തുകൊണ്ട്? അത് പ്രസുപ്തമായിരിക്കുന്നു, അത് ലീനമായിരിക്കുന്നു, അത് പ്രവർത്തനക്ഷമമല്ല. അത് പ്രവർത്തനമായി തീരുന്ന ഇപ്പോൾ വരും ജന്മങ്ങളിലാണ്. അതൊരു ബീജം പോലെ ഇരിക്കുകയാണ്. ഈ ജന്മങ്ങളിൽ അതിന് പ്രവർത്തന ശക്തിയില്ല. അതുകൊണ്ട് അനേക കോടി ജന്മങ്ങളിലെ പുണ്യമോ പാപമോ നമ്മുടെ അന്ധക്കണ്ണത്തിൽ സഞ്ചയിച്ചോട്ടെ, അതൊന്നും ഈ ജന്മത്തിൽ പ്രസക്തമല്ല. ഈ ജന്മത്തിൽ പ്രാരബ്ധ രൂപത്തിൽ വന്നിട്ടുള്ള പുണ്യപാപങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. അത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിനെ മാത്രം നമ്മൾ കൈകാര്യം ചെയ്താൽ മതി. അത് കൈകാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അനേക ജന്മങ്ങളിലേക്ക് ആ സഞ്ചിതങ്ങൾ വീണ്ടും പ്രാരബ്ധമായി പരിണമിച്ച് തുടർന്നുകൊണ്ടേയിരിക്കും. വർത്തമാന ജന്മത്തിലെ പ്രാരബ്ധ രൂപത്തിലുള്ള ഈ സംസ്കാരത്തെ വിവേകം കൊണ്ടോ അല്ലെങ്കിൽ ആർജിതമായ സംസ്കാരം കൊണ്ടോ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് ആ വർത്തമാന ജന്മത്തിൽ തന്നെ ഇതിൽ നിന്നും സ്വതന്ത്രനാകാൻ കഴിയും. അതുകൊണ്ടാണ് അനേക ജന്മങ്ങളുടെ സംസ്കാരം ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരു ജന്മത്തിൽ മുക്തനാകാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, സംസ്കാരം എത്ര വായിക്കൊള്ളട്ടെ അത് അളക്കാൻ പറ്റിയ ഒന്നല്ല. അതുകൊണ്ടാണ് അനന്തം എന്ന് പറയുന്നത്. അതൊന്നും ഒരിക്കലും ജീവന്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവയല്ല. പ്രാരബ്ധം ഒഴികെയുള്ള ഒന്ന്. അതുകൊണ്ട് ആ സംസ്കാരത്തെ ജയിക്കുന്നതിന് സംസ്കാരം കൊണ്ട് കഴിയും. നല്ല സംസ്കാരത്തെ ആർജിക്കുക. അങ്ങനെ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് കാമക്രോധങ്ങൾ നശിപ്പിക്കുക, അത് മറ്റൊരു വഴി. അവിടെ എന്ത് വരുന്നു? കാമക്രോധങ്ങൾ ഉണ്ടാകുന്നേയില്ല. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ഒരാൾ ബാഹ്യമായി വിഷയങ്ങളെ ത്യജിക്കുന്നു. അങ്ങനെ വിഷയങ്ങൾ നിമിത്തമായിട്ടുള്ള കാമക്രോധങ്ങൾ ഒഴിവാക്കുന്നു. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ കാമക്രോധങ്ങളിൽ നിന്നും വേഗം ഉണ്ടാകാതെ വിവേകം കൊണ്ട് ആ കാമക്രോധങ്ങൾ നശിപ്പിക്കുന്നു. മറ്റൊന്ന്, സംസ്കാരത്തെ സാധനകളിലൂടെ സംസ്കാരത്തെ ആർജിച്ച് കാമക്രോധങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ കാമക്രോധങ്ങളെ ജയിക്കുന്നു. ഇനി ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു മാർഗം കൂടിയുണ്ട് കാമക്രോധങ്ങളെ ജയിക്കുന്നു. ഒരാൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാൽ, എത്ര എല്ലാ ശ്രദ്ധാലുവായാലും ശരി, സംസ്കാരം ജാഗ്രത ആവാം, കാമക്രോധങ്ങൾ ഉണ്ടാകാം. ആ കാമക്രോധങ്ങളുടെ ഫലമായ വേഗം, അതിൻ്റെ തുടർന്നുള്ള പരിണാമം സംഭവിക്കാം. അതിനോട് താതാത്മ്യപ്പെടാം. ഇത്രയും സംഭവിക്കാം. അപ്പം വിവേകശാലിയായ ഒരുവൻ വിവേകം കൊണ്ട് ഇത്രമാത്രം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാമക്രോധങ്ങൾ ജാഗ്രത ആകുന്നു, അതിൻ്റെ ഫലമായ വിവേകം സംഭവിക്കുന്നു, അതായത് തുടർന്ന് പരിണമിക്കുന്നു. മനസ്സിന് ഈ പറയുന്നതായ പ്രക്ഷോഭം, അന്ധകരണ പ്രക്ഷോഭം, അത് സംഭവിക്കുന്നു. അന്ധകരണ പ്രക്ഷോഭം സംഭവിച്ചു കഴിഞ്ഞാലും അവിടെയും അത്രമാത്രം എത്തിയാലും വിവേകദാർഢ്യമുള്ള ഒരുവൻ തൻ്റെ വിവേകം കൊണ്ട് അതിനോട് താതന്യപ്പെടാതിരിക്കുന്നു. അത് മനസ്സിൻ്റെ ഒരു നിയന്ത്രണം. ഈ ശരീരത്തിൽ അത് പ്രകടമായാലും, ഇവിടെ പറഞ്ഞല്ലോ രോമാഞ്ചനം, ഗാത്രപ്രകമ്പനം, അങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാലും അയാൾ തൻ്റെ മനസ്സിൻ്റെ സ്വാധീനം, നിയന്ത്രണം കൊണ്ട്, വിവേകം കൊണ്ട് അതിനോട് താതാത്മ്യപ്പെടാതെ അതിൽ നിന്നും മാറി നിൽക്കുന്നു. അഭ്യാസം കൊണ്ട് ആത്മാവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപസ്മരണ കൊണ്ട്, അസംഗഭാവന കൊണ്ട് അതിൽ നിന്ന് അയാൾ മാറിയിരിക്കുന്നു. ഒന്ന്, അങ്ങനെ അസംഗഭാവന, അതിനുള്ള ദൃഢത മനസ്സിനില്ലെങ്കിൽ, മനസ്സിൽ ഇത്രമാത്രം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ സമർപ്പണ ബുദ്ധി, സമർപ്പണ ബോധം കൊണ്ട് അയാൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അത് തികച്ചൊരു അതിജീവനമല്ല, മറിച്ച് ഒരു അതിജീവനത്തിലുള്ള ശ്രമമാണ്. അവശ്യമായി സംഭവിച്ചു കഴിഞ്ഞാൽ, അനിയന്ത്രിതമായി സംഭവിച്ചു കഴിഞ്ഞാൽ താനതിന് കീഴ്പ്പെട്ടു പോകുന്നു എന്ന് മനസ്സിൽ തോന്നുന്ന നിമിഷം അതിനെ ഈശ്വരനെ സമർപ്പിക്കുന്നു. അത്തരമൊരു വിവേകമെങ്കിലും കുറഞ്ഞത് വേണം. താനതിന് ശക്തനല്ല എന്ന് കരുതുമ്പോൾ സർവശക്തനായ ഈശ്വരനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനുള്ള ശക്തി തനിക്ക് തരണം എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനുള്ള, മനസ്സുകൊണ്ട് അർത്ഥിക്കുന്നതിനുള്ള മനസാന്നിധ്യമുള്ള ഒരാൾക്കാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാം. അത് സമർപ്പണ ബുദ്ധി, ഈശ്വരാർപ്പണം എന്ന് പറയുന്നതാണ്. അതിനെ തിരിച്ചറിയുന്ന നിമിഷം താൻ ഇതിന് കീഴ്പ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്ന നിമിഷം മനസ്സിൽ ഈശ്വരസ്മരണം നിർത്തുക, അല്ലെങ്കിൽ ഗുരുസ്മരണം നിർത്തുക, ഇഷ്ടദേവതാസ്മരണം നിർത്തുക. അപ്പോൾ അതിൽ അതിനുള്ള വിശ്വാസം, അതിനുള്ള ശ്രദ്ധ, ഇതെല്ലാം ഉള്ളൊരാളിനെ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് ജയിക്കാം ഒരു സാധന എന്നുള്ള നിലയ്ക്ക്. അവിടെ ഈ പറയുന്നതായ മറ്റ് വിവേകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അയാൾ അസംഗതയെ അഭ്യസിക്കേണ്ട, ആത്മസ്വരൂപത്തെ അയാൾ ധ്യാനിക്കേണ്ടതൊന്നും വേണ്ട. കുറച്ചുകൂടി അക്ലിഷ്ടമായ മാർഗം, ക്ലിഷ്ടതയില്ലാത്ത മാർഗം, മനസ്സിൽ ഈശ്വരനെ സ്മരിക്കുക, തന്നിൽ വന്നുഭവിക്കുന്ന സർവത്തെയും ഈശ്വരനിലേക്ക് സമർപ്പിക്കുക മനസ്സുകൊണ്ട്. താനിത് സ്വയം ശക്തനല്ല എന്ന് സ്വയം സമ്മതിക്കുക. തുടർന്ന് ഇതിനെ അതിജീവിക്കുന്നതിനുള്ള ശക്തി നൽകുന്നതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് മനസ്സ് ആർദ്രമായാൽ ആ ഒരവസ്ഥയിൽ നിന്ന് അയാൾക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവൻ സ്വയശക്തി ഇല്ലാതെ വരുമ്പോൾ അവിടെ ദൈവികമായ ശക്തി കൊണ്ട് രക്ഷപ്പെടാം. വിവേകി അങ്ങനെയല്ല ചെയ്യുന്നത്. വിവേകി വിവേകത്തെ വാളായിട്ട് ഉപയോഗിക്കുകയാണ്. അത് അഹന്ത കൊണ്ടല്ല, വിവേകം കൊണ്ട്. അപ്പോൾ അയാൾ അതാണ് വിവേക ദാർഢ്യം എന്ന് പറയുന്നത്. അയാളുടെ അന്ധക്കണ്ണത്തിന് അതിനുള്ള ബലമുണ്ട്. ഇവിടെ അഹന്തയുടെ ആവശ്യമില്ല. പക്ഷെ ആ അന്ധക്കണ്ണ ബലം ഇല്ലാത്ത ഒരു വ്യക്തി ഈ കാമക്രോധങ്ങളുടെ വേഗം വന്ന് അനിയന്ത്രിതമായ അയാളെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ, അതിന് സ്വയം ശക്തി ഇല്ലാതെ വരുമ്പോൾ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു, അതിന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ശുഭേച്ഛ അത് വേണം. അതിൽ നിന്ന് മോചിതനാകണം എന്നുള്ള ഒരു ശുഭേച്ഛ അയാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരു തുടക്കമാണ്. അതുകൊണ്ടാണ് അതിനെ ശുഭേച്ഛ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ, ശക്തിയില്ലാത്തവനാണെങ്കിൽ പിന്നെ അത് അയാൾ അവിടെ കീഴടങ്ങുകയാണ്. അശക്തനാണ് എപ്പോഴും കീഴടങ്ങുന്നത്. അവിടെ എന്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു? സർവശക്തന് മുമ്പിൽ കീഴടങ്ങുന്നു. സ്വയംശക്തി ഇല്ലാതെ വരുമ്പോൾ, സ്വയംശക്തനല്ലാതെ വരുമ്പോൾ പിന്നെ അവിടെ കീഴടങ്ങുന്നു. പിന്നെ വിവേകത്തെ ആർജിക്കുന്ന ഒരുവൻ തന്നെ വിവേകത്തിന് ചിലപ്പോൾ അവനെ രക്ഷിക്കാൻ കഴിയാതെ വരുന്നു. വിവേകത്തെക്കാൾ ശക്തനാണ് അവന്റെ ശത്രുവെങ്കിൽ അവനും കീഴടങ്ങേണ്ടി വരും. അവിടെ അതാണ് സർവസമർപ്പണം, ശരണാഗതി. അവൻ ശരണാഗതനായിത്തീരുന്നു ഈശ്വരൻ. പ്രപദ്യന്തേ അടുത്ത ഗീതയിൽ പറയും, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്നർത്ഥം. സ്വയംശക്തി ഇല്ല എന്നത് തിരിച്ചറിഞ്ഞിട്ട് എന്നെ തന്നെ ആരാണോ പ്രാപിക്കുന്നത്, മാമേവ, എന്നെ തന്നെ. അങ്ങനെയുള്ള ഒരു ശരണാഗതി മനസ്സിൽ വന്നു കഴിഞ്ഞാലും അതുകൊണ്ടും സാധാരണ മനുഷ്യർക്ക് അതാണ് കൂടുതൽ സഹായിക്കുന്നത്. അവൻ സ്വതന്ത്രനല്ലാതായിത്തീരുന്നു, ശക്തനല്ലാതായിത്തീരുന്നു. അവന്റെ അഹന്ത അവിടെ ഇല്ലാതായിത്തീരുന്നു. ആ ഒരു സന്ദർഭത്തിൽ മറ്റൊരു ശക്തിക്ക് അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അവിടെ ഈശ്വരൻ തന്നെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഗുരു തന്നെ രക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇഷ്ടദേവത തന്നെ രക്ഷപ്പെടുത്തുന്നു. അതാണ് മറ്റൊരു വഴി. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യും. എന്തായാലും ഏതു തരത്തിലായാലും ശരി, ഇവിടെ പറയുന്ന എന്താണ്? ഒരുവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. സയുക്ത, അവനെയാണ് ഇവിടെ യോഗി എന്ന് പറയുന്നത്. എന്തും മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഒന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ പിന്നിലുള്ള തത്വശാസ്ത്രം, മറ്റൊന്ന് ചർച്ച ചെയ്യുന്നത് ഇതിനുള്ള ഉപായങ്ങൾ. ഈ തത്വശാസ്ത്രത്തെ മനസ്സിലാക്കി, ആ തത്വശാസ്ത്രത്തെ മനസ്സിലാക്കുന്നത് തന്നെ ഇതിനെ ജയിക്കുന്നുള്ള ഒരു ഉപായമാണ്. പക്ഷെ ഇതെല്ലാവർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല, അതിനുള്ള ബുദ്ധിബലം എല്ലാവർക്കും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഉപായങ്ങളെ അവലംബിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ മനസ്സിലുള്ള ഒരേ ഒരു ഉപായം അവനുള്ളത് എന്താണ്? ഈ ശരണാഗതി, സർവസമർപ്പണം. ആ സമർപ്പണ ഭാവത്തിലൂടെ ഇതിനെ ജയിക്കുക. ഈ സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വിവേക ദാർഢ്യമുള്ളവന് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. അത് വിവേക ദാർഢ്യമുള്ളവന് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് അവന് സമർപ്പണം വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. അവന്റെ മനസ്സിൽ ആ ശരണാഗതി വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, വിവേകിക്കും അത് വേണം. ആ വിവേകത്തിന്റെ പിൻബലത്തോടു കൂടിയ സമർപ്പണം അവനും വേണം. അപ്പൊ വിവേകിക്ക് സമർപ്പണമില്ലാതിരുന്നു കഴിഞ്ഞാൽ അത് വിവേകമാകത്തില്ല, അഹന്തയായിപ്പോ. പക്ഷേ രണ്ടാമത് പറഞ്ഞ കൂട്ടർ, അവരെ സംബന്ധിച്ചിടത്തോളം വിവേകമില്ല, അവന്റെ മനസ്സിൽ കേവലം ശുഭേച്ഛ മാത്രമേ ഉള്ളൂ, ഒരു സദ്വാസന മാത്രം, ആർജിതമായ മറ്റൊന്നുമില്ല. അങ്ങനെ വരുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിപൂർണമായി, അവൻ ശരണാഗതനായാലേ പറ്റൂ, മറ്റൊരു ഉപായത്തെയും സ്വീകരിക്കാതെ. അതേസമയം ഈ പറയുന്ന യോഗി വിവേകി, അവനെ സംബന്ധിച്ചും വേണം ഈശ്വര പ്രണിധാനം. പതഞ്ജലി പോലും പറയുന്നുണ്ട് ആ ഈശ്വര പ്രണിധാനം അവനും വേണം, അതാർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് വിവേകയുക്തമായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഏത് രീതിയിലായാലും ശരി, ഒരിടത്തും ചെയ്യുന്നു ഇതിന്റെ തത്വശാസ്ത്രത്തെ മനസ്സിലാക്കുന്നു, അതിന്റെ ഉപായത്തെ അനുഷ്ഠിക്കുന്നു. മറ്റൊരിടത്ത് തത്വശാസ്ത്രമില്ല, കേവലം ഉപായം മാത്രം. അതാണ് രണ്ടാമത് പറഞ്ഞത്, ശരണാഗതിയിൽ തത്വശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അവിടെ എന്താണ്? കേവലം ശുഭേച്ഛ മാത്രം മതി. അതാണ് നമ്മൾ ബാഹ്യമായി അത്യന്തം മൂഢനെന്ന് കരുതുന്ന വ്യക്തിയും വിജ്ഞാനിയേക്കാൾ മുമ്പിലായിരിക്കും ചിലപ്പോൾ. എന്തുകൊണ്ട്? അയാളുടെ മനസ്സിൽ ആ സർവസമർപ്പണഭാവം പൂർണ്ണമായി വന്ന് അയാൾ ഇതിനെ അതിജീവിച്ചിരിക്കുന്നു. വിവേകി ചിലപ്പോൾ വിവേകി പരാജയപ്പെടുന്നിടത്തും ഈ കേവലം ശുഭേച്ഛയോടുകൂടി ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മൂഢൻ വിജയിക്കും, അത് സംഭവിക്കും. അപ്പൊ ആരാണോ ഇവിടെ പറയുന്നു, ഈ പറയുന്ന ഏതെങ്കിലും ഉപായങ്ങളിലൂടെ പ്രാക് ശരീര വിമോചനം. ഇനി മറ്റു പല ഉപായങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രസക്തമായ രണ്ട് കാര്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നു. ആരാണോ ഇതിനെ ജയിക്കുന്നത്, സ യുക്ത, അവനാണ് യുക്തൻ. തം കാമക്രോധോദ്ഭവം വേഗം യ ഉത്സഹതേ പ്രസഹതേ സോഢം പ്രസഹിതം ഇതിനെ സഹിക്കുക എന്നാണ് ശബ്ദം തന്നെ പ്രയോഗിച്ചിരിക്കുന്നത് ഭാഷകാരം. ആ സഹിക്കുക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ഇത് അവശ്യം ഭാവിയാണെന്നുള്ളതാണ്. ഇത് ഇതിനെ വരാതെ ഒഴിവാക്കുക, ഇതിന്റെ ബീജത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഇത് വന്നു ചേരുന്നു, വന്നു ചേർന്നതിന് ശേഷം ഇതിനെ അതിജീവിക്കുന്നു. അതാണ് ഇവിടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുക, അതാണ് ഇവിടെ വേണ്ടിവരുന്നത്. അതുകൊണ്ടാണ് അതിനെ സഹിക്കുക എന്ന് പറയുന്നത്. സോഠം പ്രസഹിതം സയുക്ത, അവനാണ് യോഗി. ആ യോഗി അവനെന്ത് ചെയ്യുന്നു? സുഖി. അവനാണ് പരമാർത്ഥ സുഖത്തെ അനുഭവിക്കുന്നവൻ. അന്തസ്സുഖ അടുത്ത് പറയും, അവൻ അന്തസ്സുഖത്തെ അനുഭവിക്കുന്നു. ചൈഹലോകെ നരഹ, അങ്ങനെയുള്ള മനുഷ്യൻ ഈ ലോകത്തിൽ സുഖിയായിരിക്കുന്നു. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ കാമക്രോധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേഗത്തെ ജയിക്കുന്ന കാര്യം അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി ശ്ലോകത്തിൽ നോക്കുക. യഹ, ഏതൊരുവനാണോ ഇഹ ഏവ, യഹ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു ജീവനെയാണ്. ഇഹ ഏവ എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ, ഭാഷകാരൻ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഏതൊരു ജീവനാണോ ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ പ്രാക് ശരീരവിമോക്ഷണ, ശരീരനാശത്തിന് മുമ്പായി തന്നെ കാമക്രോധോദ്ഭവം വേഗം, കാമക്രോധങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായ വേഗത്തെ, മാനസിക പ്രക്ഷോഭത്തെ സോഢം സഹിക്കുന്നതിന് ശക്നോതി, കഴിയുന്നത്, കഴിയുന്നവനായിത്തീരുന്നത്. സഹ, അവൻ യുക്തനാണ്, അവൻ യോഗിയാണ്. യുക്തൻ എന്ന് വെച്ചാൽ യോഗി, അവനാണ് യോഗി. സ നരഹ, ആ നരൻ എന്ന് വെച്ചാൽ ജീവൻ, ആ ജീവൻ സുഖിയാണ്, അവനാണ് പരമാർത്ഥ സുഖത്തെ അനുഭവിക്കുന്നവൻ. അവിടെ സുഖി എന്നെടുത്ത് പറയാൻ എന്താണ് കാരണം? സാധാരണ നമ്മൾ സുഖമെന്ന് ധരിക്കുന്നത് കാമവും കാമത്തിൽ നിന്നുണ്ടാകുന്ന വേഗവുമാണ് സുഖമെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു. നമുക്ക് സുഖമായി അനുഭവപ്പെടുന്ന അതാണ്, ഇഷ്ടവിഷയങ്ങളുടെ പ്രാപ്തി, മനസ്സിലുണ്ടാകുന്ന സുഖം, അതിന്റെ അനുഭവം മനസ്സിന് നൽകുന്ന സുഖം. പിന്നെ ആ അനുഭവം തന്നെ, ആ അനുഭവം സൃഷ്ടിച്ച സുഖം, ആ സുഖം സൃഷ്ടിക്കുന്ന സുഖം, അതാണ് വേഗം. ഒരു സുഖാനുഭവം നിമിത്തമായി വീണ്ടും സുഖങ്ങളുണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന എന്താണ്? സുഖത്തിന്റെ ആസ്വാദനം എന്ന് പറയും, സുഖത്തെ ആസ്വദിക്കുന്നു എന്ന് പറയും. സുഖം തുടർന്ന് സൃഷ്ടിക്കുന്ന സുഖങ്ങൾ മനസ്സിൽ നിലനിൽക്കുന്നതാണ് സുഖത്തിന്റെ ആസ്വാദനം. ഒരു സുഖം തുടർച്ചയായി മനസ്സിൽ സുഖങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ആസ്വദിക്കുന്നു എന്ന് പറയാം, സുഖത്തെ ആസ്വദിക്കുന്നു. അതിന് വിഷയം നിയന്ത്രമായിരിക്കുന്നു. ഇതല്ലാതെ ഒരു സുഖത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഈ സുഖമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് അന്ധകരണ പ്രക്ഷോഭരൂപ, ഇത് അന്ധകരണത്തിന്റെ ഒരു പ്രക്ഷോഭമാണ്. ഈ അന്ധകരണത്തിന്റെ പ്രക്ഷോഭം നിലനിൽക്കുന്നിടത്തോളം കാലം വാസ്തവത്തിലുള്ള സുഖം നമുക്ക് പിടികിട്ടാതിരിക്കുന്നു. മനസ്സ് ശാന്തമാകുന്ന സുഖം, അത് കിട്ടാതിരിക്കുന്നു. യുക്ത എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പ്രക്ഷോഭമില്ലാത്ത മനസ്സ്, അതാണ് യുക്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ യുജി ധാതുവിന് ചേർന്നിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. നമ്മുടെ യോഗ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതായത് മനസ്സ് എന്ന് പറയുന്നതിന് എവിടെയെങ്കിലും ചേർന്നിരുന്നാലേ പറ്റൂ. ഒന്നിനും മനസ്സ് വിഷയത്തോട് ചേർന്നിരിക്കും, അല്ലെങ്കിൽ അത് ജീവന്റെ സ്വരൂപത്തോട് ചേർന്നിരിക്കും. മനസ്സ് വിഷയത്തോട് ചേർന്നിരിക്കുമ്പോഴും മനസ്സിന് സുഖം തന്നെ. അതിനാണ് നേരത്തെ പറഞ്ഞ അന്ധക്കരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞു. ആ മനസ്സ് യോഗശബ്ദത്തിന്റെ അർത്ഥം തന്നെ ചേരുക എന്നാണ്. ആത്മാവെന്ന് പറയുന്നത് ക്രിയയുള്ള ഒരു വസ്തുവല്ല, അപ്പൊ അതിനൊന്നിനോടും ചേരാൻ പറ്റത്തില്ല. പിന്നെ ചേരുന്ന എന്താണ്? മനസ്സാണ് ചേരുന്നത്. സംയോഗ വിയോഗങ്ങൾ മനസ്സിലാണ്. അപ്പൊ മനസ്സ് വിഷയത്തോട് വേർപെട്ട് തന്റെ സ്വരൂപത്തോട് ചേർന്നിരിക്കുന്നു. അതാണ് യുക്തൻ, മനസ്സിന്റെ ചേർച്ചയുള്ളവൻ. ആ ചേർച്ചയിലാണ് അവന് പരമമായ ശാന്തി. അവന് സുഖമൊന്നും വിളിക്കാൻ പറ്റത്തില്ല, പരമമായ ശാന്തി കിട്ടുന്നത്. ആ പരമമായ ശാന്തിക്ക് വേണ്ടിയുള്ള മനസ്സിന്റെ സ്വരൂപത്തോടുള്ള ചേർച്ച, അതാണ് യോഗം. ആ യോഗമുള്ളവനെയാണ് ഇവിടെ യുക്തൻ എന്ന് പറയുന്നത്. സസുഖി പറയുന്നു, അവനാണ് വാസ്തവത്തിൽ സുഖിയായിരിക്കുന്നത്. മനസ്സിന്റെ പ്രക്ഷോഭം അതല്ല വാസ്തവത്തിലുള്ള സുഖം. സാധാരണ ജീവൻ അതാണ് പരമാർത്ഥത്തിലുള്ള സുഖമെന്ന് കരുതി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അപ്പൊ ശാന്തിയാണ് വാസ്തവത്തിലുള്ള സുഖമെന്ന് തിരിച്ചറിയുന്നില്ല. അത് യോഗിക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അവിടെ മനസ്സിന് പ്രക്ഷോഭമില്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ശക്നോതി ഹൈവ യസോഢം പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തസ്യ സുഖീ നരഃ. Thank you.